അടുത്ത് വരുന്നത് നിഡഹക്കാനിച്ച വാ കൊസുച്ച ഇഹ ഭൂതസാമാന്യ ഛന്ദസിലട്ട് തസ്യ വിധീയമാനോ കൊസു കാനചവപി ഛന്ദസൗവിധി ത്രിമുനിമതം കവയസ്തു ബഹുളം പ്രവിഞ്ചതേ. ഞാനിതിപ്പോൾ വായിച്ചത് സിദ്ധാന്തമതിയാണ്. സിദ്ധാന്തമതി ഈ സൂത്രം വരുന്നുണ്ട്. ഇതും വാസ്തവത്തിൽ സിദ്ധാന്തമതി ഈ സൂത്രം വിദ്യാർത്ഥികളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി മാത്രം കൊടുത്തിരിക്കുന്നതാണ്, അല്ല ഇതുകൊണ്ട് യാതൊരു പ്രയോജനം. എന്നുവെച്ചാൽ സിദ്ധാന്തമതി പഠിക്കുന്നവർക്ക് ഇതിന്റെ പ്രക്രിയ മനസ്സിലാക്കില്ല. കാരണം മറ്റ് പല സൂത്രങ്ങളും വേണം ഇത് മനസ്സിലാക്കണമെങ്കിൽ. ഒന്ന്, മറ്റൊന്ന് ഇത് കൂടുതലും പ്രയോഗിക്കുന്ന വേദത്തിലാണ്, പ്രത്യേകിച്ച് കാനച്ച്. അപൂർവമായിട്ട് ലോകത്തിൽ പ്രയോഗിക്കാറുള്ളൂ. കൊസിച്ച് അല്ലാതെയും പ്രയോഗിക്കുന്നുണ്ട്, കൊസു. അതുകൊണ്ട് തന്നെ സിദ്ധാന്തപതി എന്ന് വെച്ചാൽ വളരെ സംക്ഷിപ്തമായി വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കാനുള്ള സൂത്രങ്ങൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു സാധനം വെച്ചു കഴിഞ്ഞത് ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാനല്ലാതെ ഇതുകൊണ്ട് കാര്യമൊന്നും. ഇപ്പോൾ മധുവ സിദ്ധാന്തി കൊടുത്തിരിക്കുന്നത് ലഡാക്കാനച്ചു വായാണ്. പക്ഷെ അതിൻ്റെ തൊട്ടു മുമ്പിലെ സൂത്രമാണ് ഛന്ദസിലട്ട്. സിദ്ധാന്തപതി അതുകൂടെ കൊടുത്തിട്ടുണ്ട്. ആ സൂത്രം വേണം, എന്നാലേ ഇത് മനസ്സിലാകത്തുള്ളൂ. അങ്ങനെ ഒരു സൂത്രം ഇല്ലെങ്കിൽ ഇത് മനസ്സിലാകത്തില്ല. ഈ സൂത്രം എന്താണ് പറയുന്നത്? ഭൂതസാമാന്യത്തിൽ ഭൂതയെ ഇവിടെ അനുവൃത്തിയുണ്ട്, വേദത്തിൽ ലെട്ടു വരുമെന്നാണ്. ലോകത്തിൽ ലെട്ടു വരുന്ന നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതാണ്? പരോക്ഷ ലെട്ട്. അതിനി ഇത് കഴിഞ്ഞാണ് വരുന്നത്, കുറെ കഴിഞ്ഞിട്ടാണ്. ഇത് അവിടെ പരോക്ഷമെന്ന് പറഞ്ഞു. ഇവിടെ പരോക്ഷമെന്നോ അപരോക്ഷമെന്നോ ഒന്നും പറയുന്നില്ല. ഭൂതത്തിൽ എന്തുവരും? ഭൂതാധികാരമായുണ്ട്. ഛന്ദസ്സിൽ ലെട്ട് വരുന്നു. ഇത് ധാത്വാധികാരത്തിലാണ്. അതുകൊണ്ട് എന്തുവരുന്നു? കൃതതി പ്രകാരം ലെട്ടിന് കൃസഞ്ജയുണ്ട്. അതെല്ലാത്തിനും പരോക്ഷയിലിട്ട് അവിടെയും കൃസഞ്ജയുണ്ട്. പക്ഷെ ബബുവ എന്ന് പറയുന്നിടത്ത് നിന്ന് സുഖം വരുന്നില്ല. എന്തുകൊണ്ട്? എങ്ങനെ തിങ്ങന്തോയ എന്താ പ്രാദേശിക ഒരാൾക്ക് പിന്നെ ശരി ഇത് മുമ്പോട്ട് ചെന്നിട്ട് മറുപടി പറഞ്ഞാൽ മതി. ആദ്യം ഛന്ദസ് ലിട്ട് പ്രകാരം എന്ത് വരുന്നു? ലിട്ട് വരുന്നു. ലിട്ട് വരുമ്പോ എവിടെ വരും? ധാതോഹോ എന്ന് വരുന്നു. സിദ്ധാന്തപതി തന്നെ എടുക്കാം. ഇതിനകത്ത് വേറെ ഉദാഹരണമുള്ളത് സിദ്ധാന്തപതിയുടെ ഉദാഹരണം വേറെ. ഛന്ദസ്സിലിട്ട് വന്നിട്ടാണ് അടുത്ത് വരുന്ന ലഡഹ കാനച്ചു വാ എന്ന് പറയുന്നത്. കൊസുശ്ച ഇവിടെ പ്രത്യേകിച്ച് ലഡഹ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കാനച്ചും പനനുമ്പുലിട്ടുണ്ടല്ലോ. കൊസുവും രണ്ടും വരുന്നത് ലിട്ട് ആദേശമായിട്ടാണ്. തിങ് വന്നതുപോലെ തന്നെ ഇതും എന്തായിരിക്കും? ലട്ടിന് ആദേശമായിട്ട് വരും. ഉദാഹരണം കുറിഞ്ഞ ധാതു എന്തോരും ചന്ദസി ലട്ട് ലിഡ കാണിച്ചു വാ. ആദ്യം കാണിച്ചു നോക്കാം. ഇപ്പൊ എന്തുവരുന്നു? കാണിച്ചു വരുന്നു. കാണിച്ചിലെ ചകാരം ഇത്ത് സൂത്രം, കകാര വിത്ത് സൂത്രം, ശേഷിക്കുന്നത് ആന. ആന ശേഷിക്കുന്നു. അപ്പോ കൃ ആന ലിട്ടിന്റെ സ്ഥാനത്ത് വന്നാണ്. അത് ലിട്ട് തന്നെ, അത് സ്ഥാനയുക്തി തന്നെ. ഏത് സൂത്രം വരുന്നു? ലടി ധാതുവരാണ് അഭ്യാസസ്. ലടി ധാതുവർ കൃന് ദിത്വം വന്നു. കൃകൃ പൂർവാഭ്യാസ, പിന്നെ പൂർവാഭ്യാസ. പൂർവാഭ്യാസം കഴിഞ്ഞത് വരും ഉരത്ത്, രപരം ഉരണ്ടപര, ഹലാതിശേഷ കൂവസ്സു. പൂർവാഭ്യാസ ഹലാതിശേഷ കൂവസ്സു അഭ്യാസ ചർച്ച. അപ്പോൾ പൂർവത്തിൽ എന്ത് വരും? ച. ഇതെല്ലാം മുമ്പ് പഠിച്ചതാണ്, പറയേണ്ട കാര്യമില്ല. ച കൃ ആനാന്നിരിക്കുന്നു. ഇവിടെ സൂത്രമാണ് പ്രാപ്തമാകുന്നത്. ഏ സൂത്രമാണ് പ്രാപ്തമാകുന്നത്? സർവധാതുക അർദ്ധധാതുകയോ. പക്ഷെ എന്ത് പറ്റുന്നു? നീറ്റിച്ച. അതിനാണ് എന്തോ പറഞ്ഞത്, കാനിച്ച് കിത്താക്കിയത്. അത് സംഭവിക്കുന്നില്ല. ച കൃ ആനാന്നിരിക്കുമ്പോൾ എന്ത് വരുന്നു? ചക്രാന നകാരത്തിന് സൂത്രം ചക്രാണ. ഇവിടെ ലഡാദേശമാണ്. പക്ഷെ ലഡാദേശമാണെങ്കിൽ ഇതെന്ത് ചെയ്തു? സ്ഥാനുവിത്വന ഇതും കൃത്താണ്. സ്ഥാനുവിതാദേശോ കൃത്തായോണ്ട് എന്തുവരുന്നു? കൃത്തദ്ധിത പ്രാതിസഞ്ജ സ്വതുത്പത്തി ചക്രാണസു. ചക്രാണസു ചക്രാണ ചക്രാണു ചക്രാണാഹ ചക്രാണം കർത്തരികൃത്. അതുകൊണ്ട് കർത്തൃർത്ഥത്തിൽ വന്നു. എന്തായിരിക്കും അർത്ഥം? കൃതാതുവിന്റെ ലട്ടിന്റെ രൂപം എന്താണ്? അത് തന്നെ. പക്ഷെ ഇവിടെ പരോക്ഷമൊന്നും അപരോക്ഷമൊന്നും അങ്ങനെയുള്ള വ്യത്യാസമൊന്നുമില്ല. പിന്നെയോ ഭൂതം. അപ്പോൾ പ്രക്രിയ എങ്ങനെയാണ്? കൃതാതു ഇരിക്കുന്നു. ധാതുവിന്റെ പരത്തിൽ ലിട്ട ഛന്ദസ്സിൽ ലട്ട് പ്രകാരം ലിട്ട് വന്നു. ലിട്ടഹ കാനിച്ചുവ പ്രകാരം കാനിച്ചു വന്നു. കൃ ആനാന്നിരിക്കുന്നു. പിന്നെ ലടി ധാതുവർ അനഭ്യാസ്യ പ്രകാരം ദിത്വം വന്നു. കൃപൂർവോ അഭ്യാസ പൂർവത്തിന് അഭ്യാസം. പിന്നെ ഉരത്ത് ഉരണ്ടവരഹ കാര്യ ഫലാതിശേഷ അഭ്യാസത്തിൽ കുഹോസ്റ്റു. പിന്നെ കുഹോസ്റ്റു പിന്നെ എന്താ വരുന്നു? കുഹോസ്റ്റു പിന്നെ എന്ത് വരുന്നു? ഇവിടെ അഭ്യാസ ചർച്ച ച കൃ ആന സർവധാതാർദാദയു ഗുണം നീതിച്ച നിഷേധം എണ്ണം ചക്രാണ. കൃത സമാസാച്ച പ്രാതിവസഞ്ജ സ്വതുത്പത്തി ചക്രാണോ ചക്രാണോ എന്താണ് ഏത് അത് വികല്പം കൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. വേണമെങ്കിൽ പറയാം എന്താണോ സ ചക്കാര അന്ന് വേണമെങ്കിൽ പറയാം, അല്ലാതെ വേറെ വികല്പം കൊണ്ട് വിശേഷമൊന്നുമില്ല, പ്രയോജനമൊന്നുമില്ല. പക്ഷെ അങ്ങനെ വന്നാലും അർത്ഥം വ്യത്യാസം വരുന്നതുകൊണ്ട് അത് പരോക്ഷത്തിലായി പോകും. ചക്രാണെന്ന് പറയുന്നത് എല്ലാത്തിനും വരാം, അതുകൊണ്ട് അവിടെ പിന്നെ വായക്ക വരുന്നതിന് പ്രയോജനം, പിന്നെ മുമ്പോട്ട് പോകും അതൊക്കെ അനുവർത്തിക്കുമ്പം അവിടെ പ്രയോജനം വരും. ഇപ്പൊ ചക്രാണ കഴിഞ്ഞല്ലോ, ഇനി എന്ത് വരുന്നു? കൊസു കൊതുകല്ല, കൊസു ചിലർ കൊതുകിന് കൊസു എന്നും പറയും. ആ തമിഴില് കൊസു എന്ന് പറയും, അവിടെ ഞാൻ കേട്ടു കൊസു. കൊസു പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇവിടെ കാനച്ചെന്ന് പറയുന്ന പ്രത്യേകത്തിന് ആനയാണല്ലോ ഇരിക്കുന്നു, അതുകൊണ്ട് ഇതിന് ആത്മനൈവതസഞ്ജ ഏതാണ്? തങ്ങാനാവ് ആത്മനൈവതസഞ്ജയാണ്. ആത്മനൈവതസഞ്ജ ഉള്ളതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? എന്താ ആത്മനൈവതസഞ്ജ ഉള്ളതുകൊണ്ട് എന്ത് സംഭവിക്കും? അനുദാതംഗിത ആത്മനേപദം സ്വരിതഞ്ജിത കർത്തൃഭിപ്രായേ ക്രിയാഫലേ. അങ്ങനെ വരത്തുള്ളൂ. എന്നുവെച്ചാൽ ഈ കാനിച്ച് വരണമെങ്കിൽ പൂർവ്വത്തിൽ ധാതു എങ്ങനെയായിരിക്കണം? ഒന്നില്ല അനുദാത്ത ഇത്തായിരിക്കണോ, അല്ലെങ്കിൽ ഇത്തായിരിക്കണം, അല്ലെങ്കിൽ സ്വരിതയിത്തായിരിക്കണം, അല്ലെങ്കിൽ ഞിത്തായിരിക്കണം. സ്വരിതയത്തും ഞിത്തുമാണെങ്കിൽ കർത്തൃഗാമിനി ക്രിയാഫലേ മാത്രമേ എന്ത് വരത്തുള്ളൂ. അതുകൊണ്ട് കൃഞ്ഞ ധാതു നിന്നും വരും വരാം കാനച്ച്. എന്തുകൊണ്ട് കൃഞ്ഞ ധാതു സ്വരിത ഞിത കർത്തൃഭിപ്രായേ ക്രിയാഫലേ ഞിത്താണ്, അത് ഓർക്കണം. അതുകൊണ്ടാണ് അതിൽ നിന്ന് കാനിച്ചു വന്നു. അവിടെ നമ്മൾ പറഞ്ഞു തങ്ങാനവും ആത്മനിബദ്ധം. വൃത്തിയിൽ എന്താ പറഞ്ഞത്? തങ് പ്രത്യാഹാര ശാനച്ച് കാനച്ച്, ആ കാനച്ചാണ് ഈ കാനച്ച്. മനസ്സിലായോ? ഈ കാനച്ചാണ് ആ കാനച്ച്. ആത്മനിബദ്ധം വരുന്നു. ഇനി കൊസുവിന്റെ കാര്യം നോക്കാം. കൊസു ആത്മനിയമതമാണോ പരസ്യമതമാണോ? എന്തുകൊണ്ട്? എന്തുകൊണ്ട് പരസ്യമതം? അനുത്തരം പറയണം എന്ന് പറഞ്ഞാ പോരാ. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അനുത്തരം പറയണം. ലഹപരസ്മയതം അത് പറയണം. എന്തെങ്കിലും പറഞ്ഞാൽ പോരാ, അത് തന്നെ പറയണം. ലഹപരസ്മയതം എന്താ പറയുന്നത്? ലാദേശ പരസ്മിത സന്യാസ്യു. കൊസു എന്ന് പറയുന്നത് ലാദേശമാണോ? എന്തുകൊണ്ട്? ചന്ദസെല്ലിട്ട് അതിന്റെ സ്ഥാനത്താണ് കൊസു വന്നത്, ലാദേശമാണ്, അതുകൊണ്ട് അത് പരസ്മയതം. പക്ഷെ കാനിച്ചെന്ന് പറയുന്നത് ലാദേശമാണെങ്കിലും പരസ്യമതമല്ല. എന്തുകൊണ്ട്? അപ്പൊ അത് അപവാദ സൂത്രമാണ്. ലഹ പ്രസംഗതം എന്ന് പറയുന്നത് സാമാന്യ സൂത്രം. തങ്ങാനാവാത്മനിയതം എന്ന് പറയുന്നത് അപവാദസൂത്രം. അതുകൊണ്ട് തങ്ങും ചാനച്ചും കാനച്ചും ഒഴികെ വരുന്ന എല്ലാ ആദേശങ്ങളെല്ലാം എന്താണ്? പരസ്യം. അതുകൊണ്ട് കൊസു എന്ന് പറയുന്നത് പരസ്യമാണ്. ഇവിടെ കൊസു ഇവിടെ വന്നിരിക്കുന്നത് ഏതിലൊന്നാണ്? ഗമധാതു. ഗമധാതു ഗംഗത പരത്തിൽ ആദ്യം എന്തോരം ഛന്ദസി ലിട്ട്, ലിട്ടിന്റെ സ്ഥാനത്ത് എന്തോരം കൊസു വരും. അപ്പൊ നോക്കണം, ഇവിടെ കൊസു വന്നത് ഏത് സൂത്രപ്രകാരം? ചോദ്യം മനസ്സിലായില്ല. ഇത് പരസ്യമിതമായതുകൊണ്ട് ഏത് സൂത്രപ്രകാരം വന്നു? പോയി. സപ്ഞാസൂത്രമാണത്. ഏ സൂത്രപ്രകാരം വന്നു? ഏ ഗമധാതുവിൽ നിന്ന് ഏത് സൂത്രപ്രകാരം കൊസു വന്നു? ഗമ്മ ധാതുവിൽ നിന്ന് എങ്ങനെ പരസ്യമിതമായ കൊസു വന്നു? പരസ്യമുണ്ടെങ്കിൽ എവിടെയും കയറി വരും, ഗമ്യതാന്ന് ഒന്നും വരും. ആ അത് തന്നെ, ശേഷാത്കർത്തരി പരസ്മീപദം. എനിക്ക് ആകെ പ്രതീക്ഷയുള്ളത് അങ്ങോട്ടാണ്, അങ്ങോട്ട്. അവിടെ നിന്ന് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഇല്ല, നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്നു. ഒരു പ്രതീക്ഷ, പ്രതീക്ഷയുടെ ഒരു അരണ്ട വെളിച്ചം അവിടുന്നേയാണ്. ശേഷാത്കർത്തരി പരസ്യം. എന്താണ് എന്റെ വൃത്തി പറഞ്ഞിരിക്കുന്നത്? ആത്മനേവ നിമിത്തഹീന ദാദോഹോ കർത്തരി പരസ്യം. അതുകൊണ്ടാണ് ഗമദാനുവിൽ ആത്മനേവത്തിന്റെ നിമിത്തം എന്തെങ്കിലും ഉണ്ടോ? ഗമദാതുവിന്റെ ലട്ടിന്റെ രൂപം എങ്ങനെയാണ്? ഗച്ഛതി പരസ്യ ധാതുവാണ്. അനുദാത്തങ്ങിത്തല്ല, സ്വരത്തഞ്ഞിത്ത് അല്ല. അപ്പോ എന്തായി? ആദ്യം ലിട്ട് വന്നു, പരോക്ഷ ലിട്ട്. ലിട്ടിന്റെ സ്ഥാനത്ത് എന്ത് വന്നു? കൊസ് വന്നു. കൊസുല ഉക്കാരയിത്ത സൂത്രം കക്കാരവിത്ത്. ശേഷിക്കുന്നത് വസ് ആണ്. വസ് എങ്ങനെയായി? ഇപ്പോ ഗമ ബസ്, ഗമ ബസ്, ഗമ ദാസേട്ടാണോ അനിട്ടാണോ? അനിട്ടാണെങ്കിൽ ഇവിടെ ഇട്ട് വരാം. എങ്ങനെ ഏത് എങ്ങനെ വരാം? ക്രാതി നിയമപ്രകാരം അജന്തു അകാരവാൻ വായത്താസിനൊരു ധലിപേടകം വൃതന്തയിതൽ നിത്യാനൻ ക്രാദ്യ അന്യോലടി സേഭവേ. ലിട്ടാണ്, വസ്സാണ്. അതുകൊണ്ടെന്തവരവിടെ ക്രാദി നിയമപ്രകാരം ഇട്ട് വരാം, പക്ഷെ വരുന്നില്ല. എന്തുകൊണ്ട്? നേട്ട് വശ കൃത്തി വശാദിയായ കൃത്താണെങ്കിൽ ഇട്ട് വരത്തില്ല, നിഷേധിച്ചു. അത് നിഷേധിച്ചാലും വരാം. എങ്ങനെ? ക്രാദ്യന്യോലടി സേഡ്ഭവേ. എന്തുകൊണ്ട്? താസില് താസില് ഇട്ട് വരുന്നു. എങ്ങനെ? ഗമധാതു മകാരത്തിൽ ഏതൊക്കെയാണ് അനിട്ടുകള്? ഗമ നമ യമ രമ ചത്വാര. എന്നാലും ഇവിടെ താസിലിട്ട് വരും. എങ്ങനെ? പാസിൽ വരത്തില്ല, സ്യായിൽ വരും. ഗമിഷ്യതി ഏതാണ്? ഏ ആ അതിന്റെ കാര്യം ചോദിച്ച സ്യ ഗമേരട്ട് പരസ്യമതേഷ് സ്യായിൽ വരാം. ഇവിടെ എന്തായാലും ക്രാതീയ പ്രകാരം നേട്ട് വശീകൃതി നിഷേധിച്ചു. അതേ നിഷേധിച്ചാലും പ്രാഥമിക പ്രകാരം പ്രാപ്തമാം. വസ്വേകാദിഖസാം നിഷേധിക്കുന്നു. വിഭാഷ ഗമ ഹന ദിശ വിശാം ഒരു സൂത്രമുണ്ട്. അന്നിവിടെ ഒരു സിദ്ധാന്തം ഇനി കൊടുത്തിട്ടേ ഇല്ല. ആ സൂത്രം കൊടുക്കുക എങ്ങനെ മനസ്സിലാകുന്നു? സിദ്ധാന്തമതി കാണാം. ഉണ്ടോ വിഭാഷ ഗമഹന വിശദിശാം പ്രകാരം വികല്പമായിട്ടിട്ട് വരുന്നു കാണാം. അല്ലെങ്കിൽ അങ്ങനെ ഒന്നുണ്ട്. ഉണ്ടോ എന്താണ് സൂത്രം? വിഭാഷ ഗമഹന ആ സൂത്രപ്രകാരം വികല്പമായിട്ടിട്ട് വരും. അപ്പൊ ഇവിടെ എങ്ങനെയായിരിക്കുന്നു? ഗമ ഇട്ട് വസു വന്നാൽ ഇട്ട് വരും. വികല്പമായിട്ട് ഇട്ട് വരുന്ന പക്ഷെ ആദ്യം നോക്കണം. ഗമ ഇട്ടാണ്, ലിട്ടായി, ലിട്ടായി ഉണ്ടെന്ന് വരുന്നു. ലടിദാതോ അനഭ്യാസത്വം വരുന്നു. ഇട്ട് വരുമ്പം അജാതിയായ കിത്ത് ഇത്തായി കഴിഞ്ഞ സൂത്രം വരുന്നു. അജാതിയായ കിത്ത് വരുമ്പം യേഷാം ഉപധായ ലോപക സ്യാദ് അജാതു നിറ്റി നത്വങ്ങി. സൂത്രം ഏതാണ്? വൃത്തി ഞാൻ പറഞ്ഞു. ആ ഗമഹന ജന ഘന ഘസാം ലോഭ കിങ്ടി അനങ്ങി പഠിച്ച ഗമഹന ജന ഘന ഘസാം ലോഭ കിങ്ടി അനങ്ങി എന്നുവെച്ചാൽ ഉപതയ്ക്ക് ലോമം വരുന്നു. ഗമ്മിന്റെ ഉപതയ്ക്ക് ലോം വരുന്നു. അഭ്യാസം എന്ത് വരുന്നു? ഗമ്മില് അഭ്യാസ കാര്യങ്ങളെല്ലാം വരുന്നു. എന്തൊക്കെയാണ്? പൂർവ്വ അഭ്യാസ അലാദിശേഷ പൂശു അഭ്യാസ ചർച്ച കേട്ടില്ല. എന്താണ് എന്തെങ്കിലും പറഞ്ഞോ? ഞാൻ പറഞ്ഞ ഒരു കൂട്ടാണെങ്കിൽ ആവർത്തിക്കാം. പൂർവ്വാഭ്യാസ ശേഷ കോസു അഭ്യാസ ചർച്ച ജഗ്മി ശ്രദ്ധിച്ചു മനസ്സിലാക്കണം. ജഗ്മി വസ് ഇട്ട് വന്നതുകൊണ്ട് യേഷാം ബുധായ ലോപോ അജാതോ കിങ്കി അജാതിയായ കിങ്കി ഇട്ട് വന്നതുകൊണ്ട് മനസ്സിലായ അജാതിയായ കിത്തും കിത്തും പരവരിക്കുമ്പോ ഉപതയ്ക്ക് ലോകം വരുമെന്ന് പറഞ്ഞു. ഇവിടെ ഇട്ട് വന്നപ്പോ അജാതിയായി. കിത്തായ എന്തുകൊണ്ട്? കൊസു കിത്താണ്. അപ്പൊ ഉപത ലോകം വരാം. ജഗ്മി ശരിയായോ? ജഗ്മി വസ് ആണോ? ജഗ്മി വസ് എന്നും ആ ഇതിലെന്തായാലും എട്ട് വന്ന രൂപം കൊടുത്തിട്ടില്ല. ലോ സിദ്ധാന്തം ഇട്ട് വരാത്ത രൂപമാണ് കൊടുത്തിരിക്കുന്നത്. വാസ്തവത്തിൽ ഇട്ട് വന്ന രൂപം കൊടുക്കണ്ടേ? അതാ പറഞ്ഞത് ഈ പുസ്തകത്തിൽ ഇത് ആവശ്യമില്ല. അത് പോട്ടെ, ജഗ്മി വസന്ന് വന്നു. ഇവിടെ എന്തായി? പ്രാതിസഞ്ജ സ്വദുത്പത്തി ജഗ്മിവസ് സു വരുന്നു. ഏത് സൂത്രം വരുന്നു? ഊഗിതജാം സർവനാമസ്ഥാനെ അധാതുഹു നും വരുന്നു. ജഗ്മി വാ ന സ് വസ്സാണ്, വസു ഉഗിത്താണ്, അതുകൊണ്ട് നും വന്നു. മനസ്സിലായോ? അപ്പൊ സകാരത്തിന് പുറത്ത് മുമ്പ് വന്നിട്ട് ജഗ്മി വാ ന സ് പരത്തിലെന്തിരിക്കുന്നു? സൂചിരിക്കുമ്പോ സൂത്രം വരുന്നു. ശാന്തമഹദ സംയോഗസ്യ ശാന്ത സംയോഗസ്യ മഹദശ്ച എന്ത് വരുന്നു? ഉപതയ്ക്ക് ദീർഘം വരുന്നു. ശാന്ത സംയോഗത്തിന്റെ ഉപതയ്ക്ക് ദീർഘം വരും. ഇവിടെ ജഗ്മി വാ ന സ് എന്നിരിക്കുമ്പോൾ ശാന്ത സംയോഗം, അതിന്റെ ഉപതയ്ക്ക് ദീർഘം എന്തായി? ജഗ്മി വാ ന സ്, ജഗ്മി വാ ന സ് പരത്തിലിരിക്കുന്ന സുവിന് ലോകം വന്നെങ്ങനെ? അന്തിമമായ സകാരത്തിന് ലോകം വരുന്നു. എങ്ങനെ? നകാരത്തിന് ലോകം വരുന്നില്ല. എന്തുകൊണ്ട്? സംയോഗാന്ത ലോകം അസിദ്ധമായതുകൊണ്ട്. ജഗ്മിവാൻ എത്തിയോ? ശ്രദ്ധിച്ചിരുന്ന എത്തി. അതായത് ഇവിടെ ഇവിടെ കൊടുക്കാത്ത സൂത്രം വന്നിരിക്കുന്നു. ഒന്ന് പ്രധാനമായിട്ടും വിഭാഷ വിധവിശാം പ്രകാരം ഇട്ട് വന്നു. ഇട്ട് വന്നപ്പോൾ അജാതി കിങ്തിയായി, വസ്സാണ്, അത് കൊസുവാണ്, കിത്താണ്. ഇട്ട് വന്നപ്പോൾ അത് അജാതിയായി. അതുകൊണ്ട് പൂർവ്വത്തില് അല്ലെങ്കിൽ പ്രകാരം ഉപതാദിഗ്രഹമാണ്. ഉപത ലോപിച്ചുകൊണ്ട് ബാക്കി അഭ്യാസ കാര്യങ്ങളൊക്കെ വന്നിട്ട് ജഗമെന്നുള്ളടത്ത് എന്ത് വരുന്നു? അകാരം പോയിട്ട് ജഗ്മി വസ്. ബാക്കി നമ്മൾ അനന്തത്തിൽ പഠിച്ച പ്രക്രിയയാണ്. സൂന്നിരിക്കുമ്പോൾ ഉഗിത്തായതുകൊണ്ട് നും വരുന്നു. നും വന്നു കഴിഞ്ഞാൽ ശാന്ത സംയോഗമായതുകൊണ്ട് എന്ത് വരുന്നു? ശാന്തമഹദ സംയോഗം അപ്പോ ജഗ്മിവാനസ് സുലോപിച്ചു. സമയാന്തരവും വന്നു ജഗ്മിവാൻ. ജഗ്മി വാനസ് ഇതാണ് പ്രാതിപദികം. ജഗ്മി വാനസ് പ്രാതിപദികം എന്ന് വെച്ചാൽ ഇവിടെ ജഗ്മി വാനസ് ഒന്നായിരിക്കുന്നു. അവിടെയും ഉപതയ്ക്ക് തീർന്നു വരെ ജഗ്മി വാനസ് ആവും. ജഗ്മി വാനസ് കാരണം ഉപതാദികളെ സർവനാമസ്ഥാനത്തിലാണ് വിധിക്കുന്നത്. അപ്പൊ ജഗ്മി വാനസ് ആവും. നഗാരത്തിന് എന്ത് സംഭവിക്കുന്നു? നഷ്ടാവതാന്തസ്യ ജലി അനുസ്വാരം വരുന്നിട്ട് വന്നിട്ട് എന്തോരും ജഗ്മി വാൻസ്. മനസ്സിലായോ? ജഗ്മി വാനസ് അവാണ്. ജഗ്മി വാംസോ, ജഗ്മി വാംസ, ജഗ്മി വാംസം, ജഗ്മി വാംസോ പറഞ്ഞു കളയരുതേ, അബദ്ധമായിപ്പോ. എന്തുകൊണ്ട്? ഇവിടെ ജഗ്മി ജഗ്മി വസ് എന്നാണല്ലോ നിങ്ങൾ നേരത്തെ പറഞ്ഞത് അല്ലേ? പരത്തിൽ ശസ് വരുമ്പോൾ എന്തുവരും? ഭസഞ്ഞ വരും. മനസ്സിലായല്ലോ? ജഗ്മി വസ് എന്നാണിപ്പം തൽക്കാലം നമ്മുടെ മനസ്സിൽ അങ്ങനെ ഇരുന്നാണ്. ജഗ്മി വസ്, പരത്തിൽ ശാസ്ത്രം വന്നു കഴിഞ്ഞാൽ ബസഞ്ഞം വരും, ബസഞ്ഞം വന്നു കഴിഞ്ഞാൽ സൂത്രം വരുന്നു, വസോഹോ സംപ്രസാരണം. പഠിച്ചിട്ടുണ്ടോ? വസ്സിന് സംപ്രസാരണം വരും, വകാരത്തിന് സംപ്രസാരണം വന്നാൽ വകാരത്തിന് എന്ത് വരും? ഉകാരം. സംപ്രസാരണ പൂർവനും വരും എന്തായി? ഉസ്സായി. വസ് എന്തായി മാറി? ഉസ്. എട്ട് പക്ഷമാണ്, പക്ഷേ പാണിനീയന്മാരും മഹാബുദ്ധിമാന്മാരെന്നാ പറയുന്നു. അതുകൊണ്ടെന്താ പറയുന്നത്? അകൃതം വ്യൂഹ പാണിനീയാഹ. കേട്ടിട്ടുണ്ടോ? അകൃത വ്യൂഹ നിമിത്തം വിനാശോന്മുഖം ദൃഷ്ട തത്പ്രയുക്തം കാര്യം കുറുവന്തി. ഒരു നിമിത്തം നശിക്കാൻ പോകുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ നിമിത്തത്തെ ആശ്രയിച്ചുള്ള കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല. ഒരു ലൗകികനായോണം പ്രക്ഷാളനാധി പങ്കസ്യ ദൂരാത് അസ്പർശനം വരം. ചെളി ചവിട്ടി കാല് കഴിയുന്നു എന്നൊന്നും എന്താണ്, അങ്ങോട്ട് പോകാതിരിക്കുക. അതാണ് അകൃതവ്യൂഹ പാണിനീയാഹ. ആര് പറയുന്നതാണ്? ഭാഷ്യകാരൻ. അതിൻ്റെ അർത്ഥം എന്താണ്? നിമിത്തം വിനാശോന്മുഖം ദൃഷ്ട്വാ തന്നിമിത്തം കാര്യം എന്ന് കുറുവന്തി. ഒരു നിമിത്തം നശിക്കാൻ പോകുന്നു എന്ന് കണ്ടാൽ ആ നിമിത്തത്തെ ആശ്രയിച്ചുള്ള കാര്യമൊന്നും ചെയ്യത്തില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ എങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്? ജഗ്മി വസ് എന്നാണ് നമ്മൾ പറഞ്ഞത്. ശസ് വന്നപ്പോ എന്ത് ചെയ്തു? ശസ് വന്നപ്പോ നമ്മൾ എന്ത് ചെയ്തു? വസോഹോ വസഞ്ഞോ ഒന്ന്, വസോഹോ സംപ്രസാരണം ഉകാര മകാര സംപ്രസാരണം വന്നു, ഉകാരം വന്നു, പൂർവരൂപം വന്നു, ഉസന്നായി. പക്ഷേ ഇനിയിപ്പോ എട്ടിന് നിൽക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? എട്ടിന് ഇനി ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. വകാരം പോയി, ഉകാരമായി. വലാതിയുണ്ടോ? നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് ബുദ്ധിമാന്മാരായ പാണിമാർ അവരെന്ത് ചെയ്യും? ഇങ്ങനെയുള്ള സ്ഥലത്ത് അകൃത വ്യൂഹ പാണിനിയാഹ അവരിട്ട് ചെയ്യത്തില്ല. ഇനി ഇട്ട് വന്നിട്ട് കളയുന്നതെന്നല്ല, എന്താണ് ഇട്ട് ചെയ്യാതിരുന്നാ മതി. ഇന്നേ അപ്പൊ ഇട്ടുകൂടെ വരത്തില്ല. അപ്പൊ എന്തായി? സംപ്രസാരണമുണ്ട്. അപ്പൊ വേറൊരു പ്രശ്നം വരും. ഗമഹന ജന ഘന ഹസാം ലോപ കിങ് ജനങ്ങിപ്രകാരം ലോകം വരും. ഇനി എട്ട് വന്നപ്പോ അജാതിക്ക് എത്ത് ആയി കണക്കാക്കിക്കൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്തത്? ലോകം വന്നു. എട്ട് പോയി, ഇനി ലോകം വരുമോ? ഉറപ്പാണോ? ഇല്ലാന്ന് പറഞ്ഞാ പോരാ, വീണ്ടും അജാതി തന്നെ കിത്തുവാണോ അല്ലേ? അപ്പൊ ലോകം വരുന്നതിന് കുഴപ്പമില്ല, പക്ഷെ എട്ട് ഇവിടെ വരുന്നില്ല, വന്നിട്ടേ ഇല്ല. അപ്പൊ എന്തായി? ജഗം ജഗ്മ ഉസ് ജഗ്മുസ് പരത്തിലെന്തിരിക്കുന്നു? ശസ് ഉകാരത്തിന് വരുന്ന സകാരം എഴുന്ന എന്തുവരും? എന്തുവരുന്നു? ഉകാരത്തിന്റെ പരത്തി സകാരം എഴുന്ന എന്തുവരും? ഒന്നും വരില്ല. ആദേശപ്രത്യയോ പ്രകാരം എന്തുവരുന്നു? ഷത്വം വരുന്നു. ഉകാരം എന്ന് പറയുന്നത് എന്തിപ്പെടുന്നു? എണ്ണില്ല. അപ്പൊ ജഗ്മുഷ് പരത്തിലെന്തിരിക്കുന്നു? ജഗ്മുഷസ്. ഋത്വവിസർഗം വരുമ്പോ എന്തായി? ജഗ്മുഷ. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇതിലത് സിദ്ധാന്തം ഇത് കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഉണ്ടായിരുന്നു ജഗ്മുഷ. ജഗ്മുഷ ജഗ്മുഷേ ജഗ്മുഷ ജഗ്മുഷോഹോ ജഗ്മുഷി ജഗ്മുഷാം. അവിടെ ഒന്നും ഒരു പ്രശ്നമില്ല. പക്ഷേ ഭ്യാം വരുമ്പോഴെന്തോരം ബസഞ്ഞുണ്ടോ? പദസഞ്ജുണ്ടോ? എങ്ങനെയായിരിക്കും ഇവിടെ പ്രാതിപതികം? ജഗ്മി ബസ് തന്നെ. ഇവിടെ സമ്പ്രസാരണം വരുമോ? സമ്പ്രസാരണം വരുമോ? വസോ സമ്പ്രസാരണം. എന്തുകൊണ്ടില്ല? ബസഞ്ജില്ല, ഭ്യാം നിരിക്കുന്നു അല്ലേ. അപ്പൊ സമ്പ്രസാരണം വരത്തില്ല. അപ്പൊ ജഗ്മി ബസ് ഭാഗ്യമായി. നും വരുമോ? നും വരുമോ? എന്തുകൊണ്ട് വരുന്നില്ല? സർവനാമസ്ഥാനമില്ല, സർവനാമസ്ഥാനമില്ല. അപ്പോ ജഗ്മി ബസ് ഭ്യാം നിരിക്കുമ്പോ എന്ത് വരുന്നു? വസു ശ്രംസു ദംസു അനുഡാബ്ദ വൃത്തി ശാന്തവസന്തസ്യ സംസാദേ ശബ്ദവസ്യാദാന്തി. ഇത് ശാന്തവസന്തമാണ്. സകാരത്തിന് ദകാരം വന്ന് എന്ത് വരുന്നു? ജഗ്മി വദ്ധ്യാം ജഗ്മി വദ്ധി ജഗ്മി വദ്ധ്യ ജഗ്മി വത്സു. അപ്പം സൂലൊരു രൂപം, ഔ അവിടെ വേറെ രൂപം, ശസ്സിന് മറ്റു രൂപം, ഭ്യാമന് വേറെ രൂപം. ഇങ്ങനെ പലതരത്തിലുള്ള പ്രക്രിയകളാണ്. ഇട്ട് വന്നപ്പം ഇട്ട് വരാത്ത ഇനി കിടക്കുന്നതേ ഉള്ളൂ. എന്നാൽ ഓ ഇത് വൈദികമായ രൂപമാണ്. ലോകത്തിൽ പ്രയോഗിക്കാറുണ്ട് അപൂർവമായിട്ട്. വലിയ പ്രാധാന്യമുള്ള കാളിദാസനും മറ്റും പ്രയോഗിച്ചിട്ടുണ്ട്. പക്ഷെ വെറും പിള്ളേർ പഠിക്കുന്ന ലോക സിദ്ധാന്തം ഇതിൻ്റെ ആവശ്യം വല്ലതും ഉണ്ടോ? സിദ്ധാന്തമതിയിലാണെങ്കിൽ ശരി. ഇനി ഇട്ട് വരാത്ത പക്ഷം നോക്കണോ? ഗമ വരുന്നു വിഭാഷ ഗമഹന വിദ വിശാം. വികല്പമായിട്ടാണ് ഇട്ട് വരുന്നത്, ഇട്ട് വരാത്ത പക്ഷം. ഗമ വരുന്നു, ദിത്വം വരുന്നു, അഭ്യാസ കാര്യങ്ങളെല്ലാം വരുന്നു, ഇട്ട് വരുന്നില്ല. ഇവിടെ ജ ഗമ വസന്നിരിക്കുമ്പോ ഉപതലോപം വരുമോ? ഉപധാലോപം വരുമോ ഇല്ലയോ? വരില്ല. എന്തുകൊണ്ട്? അജാതിക്ക് തോങ്ങിത്തോയാലേ ഉപതലോപം വരും. ഇട്ട് വന്നാലേ അജാതിയാകത്തുള്ളൂ. അപ്പൊ ജഗമ വസ് ജഗമ വസ് എന്നിരിക്കുമ്പോഴാണ് അടുത്ത സൂത്രം വരുന്ന മൂർച്ഛ. മാന്തസ്യ ധാതുർ നത്വം മോഹോ പരത. മാന്തമായ ധാതുവിന് നത്വം വരുന്നു. എപ്പോ? മകാരവകാരങ്ങൾ വരമിരിക്കേ. മകാരാന്തമായ ധാതുവിന് നത്വം വരുന്നു എന്ന് വെച്ചാൽ അലവന്തി പ്രകാരം എന്തിനു വരും നത്വം? മാക്കി വരും. പരത്തിൽ എന്ത് വേണം? മകാരം അല്ലെങ്കിൽ വക്കാരം. ഇവിടെ പരത്തിൽ എന്തിരിക്കുന്നു? വാ. അപ്പൊ ജഗമ വസ് എന്നിരിക്കുന്നു. ജഗമില മകാരത്തിന് എന്തുവരും? നകാരം വന്നു. അപ്പൊ ജഗന് വസ്, ജഗൻ വസ്. വസ് വന്നാൽ നമുക്കറിയാം ഭൂഗിതജാം സർവനാമസ്ഥാനേ, പിന്നെ ശാന്തമഹത സംയോഗസ്യ ഉദാദീർഘം. അപ്പോ ജഗൻ വാനസ്, ജഗൻ വാനസ് സുലോപം സമ്യകാന്ത ലോകം ജഗൻവാൻ, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന രൂപം. ലോകസിദ്ധാന്തം നിങ്ങളെ പുസ്തകത്തിൽ കൊടുക്കും. ജഗന്മാൻ, മറ്റുള്ള രൂപങ്ങളെല്ലാം പോയി ജഗന്മാൻ. ജഗൻവാംസൗ അവിടെ എന്ത് വരുന്നു? നശ്ചാന്തസ്യ ജലി ജഗൻവാംസോ ജഗൻവാംസ. സംബോധനയിൽ ഇതെങ്ങനെ വരും? അതുകൂടെ അറിയണമല്ലോ. സംയോധനയിൽ നുമ്മരോ വരിയാ സർവനാമസ്ഥാന അതാദഹോ നുമ്മരോ വരും. ഉപദാതിരുവം വരോ ശാന്തമോത് ശാന്ത സംയോ ശാന്ത സംയോഗസ്യ മോദശ്ച ബന്ധുവരും ജഗൻ ജഗൻവാ ജഗൻവാംസോ ജഗൻവാംസ ജഗൻവാംസോ ജഗന്മാ ജഗൻ ശ്രദ്ധിക്കണം, ഇവിടെ ഇട്ട് വരുന്നില്ല. ജഗൻ പരത്തിൽ എന്തായിരിക്കുന്നത്? വസ് എന്തേ ജഗൻ വസ് പരത്തിൽ ശസ് വന്നു. ശസ് വന്നു കഴിഞ്ഞാൽ എന്തായി? ബസഞ്ഞ ജഗൻ ബസ് ശസ് ബസഞ്ഞുള്ളപ്പോ എന്തുവരും? ബസോഹോ സംപ്രസാരണം. ബസിന് സംപ്രസാരണം എന്നാ എന്തുവരും? ജഗൻ ഉസ് ജഗൻ ഉസ്. ഇവിടെ പണിനിയന്മാരെ ബുദ്ധിയുള്ളവരാണ്, അവരൊരിക്കലും ചളി ചവിട്ടത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അകൃതം വ്യൂഹ പാണിനീയാഹ നിമിത്തം വിനാശോന്മുഖം ദൃഷ്ട്വ തത്പ്രയുക്തം കാര്യം ന കുറുവന്തി. അതുകൊണ്ട് എന്ത് ചെയ്യത്തില്ല? എന്ത് ചെയ്യത്തില്ല? മൂശപ്രകാരം വന്ന നത്വം വരത്തില്ല. എന്തുകൊണ്ട്? പരത്തിൽ മകാരപകാരങ്ങൾ ഇരുന്നാലേ പൂർവത്തിൽ നത്വം വരത്തുള്ളൂ. ഇവിടെ ഇപ്പൊ പരത്തി എന്തിരിക്കുന്നു? ഊ ശസ്സല്ല. ഇവിടെ പറയുന്നത് ജഗന് വസ്, അതിന്റെ പരത്തിലാണ് ശസ്സിരിക്കുന്നത്. പ്രാതിപദികത്തിന്റെ കാര്യമാണ് പറയുന്നത്. ജഗന് വസ് പറയുമ്പോ ഈ പറയുന്നത് തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം, വേറെ ചിന്തിക്കരുത്. ബുദ്ധി അഭ്യാസങ്ങളൊന്നും ആരും എടുക്കരുത്, നാം ഇത് മനസ്സിലാക്കുന്നു. ജഗന് വസന്നിരിക്കുന്നിടത്ത് വസ്സിന് സംപ്രസാരണമെന്ന് ഉകാരം വന്നതുകൊണ്ട് അകൃത വ്യൂഹ പാണിനിയാഹ അവരെന്ത് ചെയ്യുന്നു? പൂർവത്തിലെ മകാരത്തിന് നകാരം വരുത്തുന്നില്ല. അത് പോയോ? അപ്പൊ എന്തായി? ജ ഗ മ ഉസ്സിരിക്കുമ്പം ഉപതലോകം വരുമോ? ഗമഹന ജനഘന ഖസാ ലോഭ കിങ്തി അനങ്ങി. ഇവിടെ അജാതിയായ കിത്തുണ്ടോ? ഏത്? ഉസ്. അപ്പൊ ഗമ്പിലാകാരം ലോപിക്കോ? ഏ ലോപിക്കും. അപ്പൊ എന്തായി? ജഗ്മ ഉസ്. ജഗ്മ ഉസ് എന്നിരിക്കുമ്പോ സകാരത്തിന് എന്തുവരും? അപ്പൊ എന്തായി? ജഗ്മുഷ ജഗ്മുഷ ഇട്ട് വരാത്തപ്പോ ഉള്ള രൂപം ജഗ്മുഷ. ഇട്ട് വന്നപ്പോ എന്തായിരുന്നു? ഏ അപ്പോഴും ജഗ്മുഷ എന്നാണോ? ഏ അവിടുത്തെ രൂപം എന്തായിരുന്ന ഞാൻ ചോദിച്ചത്? ഇപ്പൊ ഇട്ട് വരാത്തപ്പോഴും ഒരു വ്യത്യാസമില്ല. എട്ട് വന്നാലും ശരി, എട്ട് വന്നില്ലെങ്കിലും ശരി, രൂപത്തിന് വ്യത്യാസം ഇല്ല. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? എന്തുകൊണ്ടാണ് സംഭവിച്ചത്? എന്തുകൊണ്ട് ഇട്ട് വന്നപ്പോഴും ഇട്ട് വരാത്തപ്പോഴും? ഇത് ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണ്, മറക്കരുത്. ഇതിലേക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് മുമ്പോ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടില്ല. ഇട്ട് വന്നിട്ട് ഇട്ട് വരാത്തപ്പോഴും ഒരേ രൂപം. എന്തുകൊണ്ടാണോ? ഉത്തരം ലളിതമായി പറയുക. വസ്സിന് സമ്പ്രസാരണം വന്നുകൊണ്ട്, വസ്സിന് സമ്പ്രസാരണം വന്നുകൊണ്ട് ഇട്ട് വന്ന വശത്തിലും വകാരത്തിന് ഉകാരം വന്നപ്പം വരാതി പോയി, ഇട്ടുപോയി. അവിടെയും എന്തു വന്നു? അജാതിക്ക് ഇട്ട് വന്നു. അതുകൊണ്ട് പൂർവ്വത്തിൽ ഉപതാലോപം വന്നു. ഇനി ഇട്ട് വരാത്ത വശത്തിലാണെങ്കിലോ അവിടെയും വകാരത്തിന് സമ്പ്രസാരണം വന്നു, കിത്തായി. അവിടെയും പൂർവ്വത്തിൽ എന്ത് ചെയ്തു? ഉപതാലോപം വന്നു. ഇത്രയേ ഉള്ളൂ, വലിയ കാര്യമൊന്നുമില്ല. ഇപ്പൊ രണ്ടിടത്തും എന്തായി? ജഗ്മുസ് അസ് ജഗ്മുഷ, ബാക്കിയെല്ലാം എന്തുവരുന്നു? ജഗ്മുഷ ജഗ്മുഷ ജഗ്മുഷ ജഗ്മുഷി ജഗ്മുഷോഹോ. ശരിക്കും പ്രാതിപദ്യം എങ്ങനെയാണ്? പോയ ജഗന്മസ് ഭ്യാം എന്നിരിക്കുമ്പോ എന്തുവരും? അസസ്രം സിദ്ധം സനുഢഹം ജഗന്മദ്ഭ്യാം ജഗന്മദ്ഭിഹി ജഗന്മദ്ഭ്യഹ. അവിടെ ഉപതാരവും വരത്തില്ല. എന്തുകൊണ്ട്? അജാതിക്ക് തിങ്ങിത്തൊന്നുമില്ല, വരത്തില്ല. അവിടെ ജഗന് നകാരം തന്നെ ഇരിക്കും, മകാരത്തിന് വന്ന അതിന് മാറ്റം വരുന്നില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ട് നഗാരത്തിന് മാറ്റം വരുന്നില്ല? ജഗൻ വസന്നിടത്ത് നഗാരം വന്നതിന് മാറ്റം വരുന്നില്ല. എന്തുകൊണ്ട്? അതിനുത്തരം പറഞ്ഞാൽ മതി. അതുകൊണ്ടാണോ? ഗമ്മിലെ മകാരത്തിന് നഗാരം വന്നതിന് മാറ്റം വരുന്നില്ല. എന്തുകൊണ്ട്? ജഗ്മുഷ മാറി, അവിടെ മാറി, ഇവിടെ മാറുന്നില്ല. എന്തുകൊണ്ട്? ഉത്തരം വളരെ സിമ്പിൾ. ബുദ്ധി കൂടുതൽ ഇറക്കരുത്. അവിടെ സമ്പ്രസാരണം വരുന്നില്ല. വസ് വകാരം ഇരുന്നാലേ പൂർവ്വത്തിന് എന്തോ ഒരു മോശപ്രകാരം മകാരത്തിന് നകാരം വരും. ജഗൻ ബസ് എന്ന് പറയുന്നിടത്ത് ഭസഞ്ജ ഇല്ലാത്തതുകൊണ്ട് സമ്പ്രസാരണം വരുന്നില്ല, വകാരം തന്നെ. അപ്പൊ പൂർവ്വത്തിൽ എന്തായിരിക്കും? നകാരം, മകാരത്തിന് നകാരം വരും. അപ്പൊ എന്ത് വരുന്നു? ജഗൻ വദ്ഭ്യാം ജഗൻ വദ്ഭി ജഗൻ വദ്ഭ്യ ജഗൻ വദ്ഭ്യ ജഗൻ വത്സു. മനസ്സിലായോ? പിള്ളേരെ കഷ്ടപ്പെടുത്തേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു ഈ ലോക സിദ്ധാന്തോതിയിൽ? എന്നിട്ട് അത് മുഴുവൻ പറഞ്ഞു. നമുക്ക് ഇവിടെ ഒരു രൂപ കൊടുത്തിരിക്കുന്നത് ജഗൻ വാൻ, ശസിന്റെ രൂപം കൊടുത്തിട്ടുമില്ല. കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെയും ഊഹിക്കാം എങ്ങനെയായിരിക്കും ഈ ശസിന്റെ രൂപം വരുന്നത്. അതും കൊടുത്തിട്ടില്ല, ഒരു വസ്തുവത്തിനും കൊടുത്തിട്ടില്ല. ബൈമിയെ പോലുള്ള വ്യാഖ്യാനങ്ങൾ ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ സിദ്ധാന്തമുദിക്കൊള്ളതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ ഇങ്ങനെയൊക്കെ രൂപം വരുന്നു, എട്ട് വന്നാലും എട്ട് വന്നില്ലെങ്കിലും ജഗ്മുഷഹ എന്നതിന് രൂപം വരുന്നു എന്നൊക്കെ മനസ്സിലാക്കും. അല്ലാതെ സിദ്ധാന്തമുദി പഠിക്കുന്നവരുടെ നിലവാരത്തിന് പറ്റിയൊരു സംഭവമല്ല ഈ കൊസുവിന്റെ പ്രയോഗം. ഈ കൊസുകടി കൊണ്ട് സഹികെട്ട എത്ര പേര് ലോക സിദ്ധാന്തമുദി പഠിത്തം തന്നെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടെന്നറിയോ? പിടികിട്ടാതെ എന്തായി പറയുന്നു? അധികം പ്രയോഗത്തിലുമില്ല. അപൂർവം കാളിദാസനെ പോലെയുള്ളവർക്ക് പ്രയോഗിച്ചിട്ടുണ്ട്. ഇത് ശരിക്കും എന്താണോ ശാന്തദാസൻ അത് പറയുന്നത്, ഇവിടെ ലഡ കാണിച്ചു വാ എന്ന് പറഞ്ഞില്ലേ കൊസുച്ച, ഈ വാ എന്ന് പ്രയോഗിച്ചിരിക്കുന്നതുകൊണ്ട് വ്യവസ്ഥിത വിഭാഷ, വ്യവസ്ഥിത വിഭാഷ. അതിന്റെ പ്രയോജനം എന്താണോ? വേണ്ടി വന്നാൽ ലോകത്തിനും പ്രയോഗിക്കാം. അതാണ് അതിൻ്റെ പ്രയോജനം, അതാണ് അതിൻ്റെ പ്രയോജനം പറയുന്നത്. അതുകൊണ്ട് ചിലരൊക്കെ പ്രയോഗിച്ചു. അതിൻ്റെ പ്രക്രിയ നിങ്ങൾക്കിപ്പോൾ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഭൈമിയിൽ നോക്കുക. അതിൽ ഈ രണ്ട് വരുന്നതും വരാത്തതും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ, അകൃതവ്യൂഹാ പാണിനീയാഹ എന്ന് വ്യാഖ്യാനിക്കുന്നതിന് പകരം നിമിത്താവായെ നൈമിത്തിക സ്യാപ്യാവായ എന്ന് വ്യാഖ്യാനിച്ചാലും മതി, ആ പരിഭാഷയായാലും മതി. പക്ഷേ അതിനേക്കാളും വില കൽപ്പിക്കുന്നതിനാണ് പ്രക്ഷാളനാധിപങ്കസ്യ ദുരാതസ്പർശനം വരോ എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ചവിട്ടിക്കുളമാക്കുന്നതിനെല്ലാം കൂടി ചവിട്ടാതിരിക്കുന്നതാണ്. ചവിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കഴുകിയേ പറ്റും. അപ്പോഴാണെന്ത് പറയുന്നത്? നിമിത്താവായ അപ്പോൾ ഈ അകൃതവ്യൂഹാ പാണിനീയ എന്ന് പറയുന്ന പരിഭാഷയുടെ മറ്റൊരു മുഖമാണ് എന്തോന്ന്, നിമിത്താവ. രണ്ട് മുഖമുള്ള പരിഭാഷയാണ്. ഒന്ന് പറയുന്നത് കുഴപ്പം വരുമെന്ന് കണ്ടു കഴിഞ്ഞാൽ പിൻവാങ്ങുക, ചെയ്യാതിരിക്കുക. മറ്റു പറയുന്നത് കുഴപ്പം വന്നു കഴിഞ്ഞാലും പരിഹരിക്കാം. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ അതിൻ്റെ ഭൈമിയിൽ വ്യക്തമായിട്ട് ഇട്ട് വരുന്നതും വരാത്തതും എല്ലാം കൊടുത്തിട്ടുണ്ട്. മറ്റ് വ്യാഖ്യാനങ്ങളുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. മലയാളം വ്യാഖ്യാനങ്ങളിൽ ഉണ്ടോ? രണ്ടും ഉണ്ടോ? കൊടുത്തിട്ടുണ്ടോ? അറിയത്തില്ല. സാധ്യതയില്ല. വിശദമായി ഈ സൂത്രങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ബാലമനോരമയിൽ സിദ്ധാന്തമതി നോക്കിയുണ്ട്. അതുകൊണ്ട് മനസ്സിലാകാത്തവർ അതി നോക്കി മനസ്സിലാക്കാൻ ശ്രമിക്കുക. ശ്രദ്ധിച്ചിരുന്നാൽ മനസ്സിലാക്കാൻ പ്രയാസമുണ്ട്.